മൂന്നാധികരണം 10 സമാന ഏവം ച അഭേദ. പൗനരുക്തിപ്രസംഗാൽ വിദ്യാഭേദോ അധ്യവസിത നേതിച്ചതി. ഇവിടെ ഒരേ ശാഖയിൽ രണ്ട് ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഉപാസന രണ്ടും രണ്ടല്ല ഒന്ന് തന്നെ, അതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഒരേ വിദ്യ രണ്ടിടത്ത് പറഞ്ഞാൽ പുനരുക്തി ദോഷമെന്ന് പറഞ്ഞു, പറയുന്നത് ശരിയല്ല. അർത്ഥ വിഭാഗ ഉപത്തെ വിദ്യമാന രൂപാഭേദേ വിദ്യാഭേദം അധ്യവസാദ ശക്നമ. വിദ്യമാനേ രൂപാഭേദേ പറയുന്നു, നമ്മുടെ ഉപാസ്യമായ രൂപം ഒന്ന് തന്നെ, പുരുഷൻ തന്നെ. രൂപാഭേദം അതൊന്നായിരിക്കെ വിദ്യാഭേദം രണ്ട് ഉപാസന എന്നെങ്ങനെ പറയും? ഉപാസ്യം ഒന്നാണെങ്കിൽ ഉപാസന എങ്ങനെ രണ്ടാകും? എന്നുവെച്ചാൽ വിദ്യമാനേ രൂപാഭേദേ വിദ്യാഭേദം അധിവസാദം നച്ച ശക്നമഹ. സിദ്ധാന്തി ഇത്രേ പറയുന്നുള്ളൂ. ഒരേ ശാഖയിൽ വന്ന രണ്ട് ഭാഗത്ത് വന്നിരിക്കുന്ന ഉപാസന ഒന്ന് തന്നെ. എന്തുകൊണ്ട്? ഉപാസ്യമായിരിക്കുന്ന ബ്രഹ്മം ഒന്നായതുകൊണ്ട്. വിദ്യാഭേദ ഗുണവ്യവസ്ഥ. ഇനി സാധാരണ കർമ്മത്തിൽ വരുന്ന വിദ്യാഭേദത്തിൽ ഗുണവ്യവസ്ഥാനം എന്ന് പറയുന്നു. അഗ്നിഹോത്രം ജുഹോതി, അഗ്നിഹോത്രത്തിൽ തിരിച്ച് എന്നിട്ട് ദധ്ന ജുഹോതി എന്ന് പറയുമ്പോൾ അത് ഗുണവിധാനമാണ്, ദധിയെ വിധിക്കുകയാണ്. അതുപോലെ ഒരിടത്ത് ഉപാസനെ വിധിച്ചു, മറ്റിടത്ത് അതിന്റെ ഗുണങ്ങളെ വിധിച്ചു എന്നാണെങ്കിലോ? വിദ്യാഭേദ ഗുണവ്യവസ്ഥ എന്ന വിദ്യാഭേദമുണ്ട്. ഒന്ന് വേറെ വിദ്യ, മറ്റൊന്ന് വേറെ വിദ്യ, വേറെ വേറെ ഗുണങ്ങളെ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. നല്ല പൗനരുക്തി പ്രസംഗ വിദ്യാഭേദവും അധ്യവസിത. ഈ ഒരു വിദ്യ എന്ന് പറഞ്ഞാൽ പുനരുക്തി ദോഷം വരും, അത് ശരിയല്ല. അർത്ഥവിഭാഗ പ്രത്യേകേ ഏകം ഹി അമ്നാനം വിദ്യാവിധാനാർത്ഥം അപരം ഗുണവിധാനാർത്ഥമിതി നഹിഞ്ചുന്ന ബോധ്യതേ. അർത്ഥവിഭാഗം കൊണ്ട് അർത്ഥവിഭാഗ ഉപത്തേ ഏകം ഹി അമ്നാനം, അതിനോട് ചേരുന്നു. അർത്ഥവിഭാഗ ഉപഭോക്തേ ഏകം ഹി അമ്നാനം വിദ്യാവിധാനാർത്ഥം അപരം ഗുണവിധാനാർത്ഥം ഇതി. അങ്ങനെ ഒരുമിച്ച് വരേണ്ടത്. ഇടയ്ക്ക് ഒരു വിരാമചിഹ്നം ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇതിനകത്തതുണ്ട്. അർത്ഥവിഭാഗ ഉപഭോക്തേകം ഹി അമ്നാനം വിദ്യാവിധാനാർത്ഥം, അതാണ് വിദ്യാവിധാനാർത്ഥം ഒന്ന്, അതാണ് ഒരു അർത്ഥവിഭാഗം. രണ്ടാമത്തത് അവരുടെ ഗുണവിധാനാർത്ഥം, ഇതാണ് രണ്ടാമത്തെ അർത്ഥവിഭാഗം. ഒന്ന് ഉപാസനയ്ക്ക് വേണ്ടി, മറ്റൊന്ന് ഗുണത്തെ വിരിക്കുന്നതിന് വേണ്ടി. അതിനാണ് ഉദാഹരണം പറഞ്ഞത്, അഗ്നിഹോത്രം ജ്യോതി ദധ്നാജ്യോതി. അഗ്നിഹോത്രം ജ്യോതി എന്ന് പറയുന്നത് അഗ്നിഹോത്രത്തെ വിധിക്കുന്നു. ദധ്നാജ്യോതി എന്ന് പറയുന്നത് ദധി വിധിക്കും, ഗുണത്തെ വിധിക്കുന്നു. അതുപോലെ അത്രയും പൂർവക്ഷമാണ്. അർത്ഥവിഭാഗോത്തേകം ഹി അമ്നാനം വിദ്യാവിധാനാർത്ഥം അപരം ഗുണവിധാർത്ഥം ഇതി എന്നുള്ളത് പൂർവക്ഷം. ബാക്കി വരുന്നത് അനന്വേഷിക്കുന്ന കിഞ്ചിന്നവോദ്യതയെ ഒട്ടും യോജിക്കുന്നില്ല നമ്മൾ പറയുന്നു എന്ന് സിദ്ധാന്തി പറയുന്നതായിട്ട് എടുക്കണം. അല്ല അവിടെ പ്രിന്റ് ചെയ്തിരിക്കുന്ന പോലെ വായിച്ച അർത്ഥം മനസ്സിലാകാൻ പ്രയാസം വരും. ഫുൾസ്റ്റോപ്പ്. ആ ഇല്ലെങ്കിൽ അതാ ശരി. എന്റെ പുസ്തകത്തിലായി വേണ്ട അറിയും നിങ്ങളെന്ന്. അതാ ശരി, പാടില്ല. അതില്ലെങ്കിൽ ധൈര്യമായിട്ട് അത് വെട്ടിക്കളെ ഉള്ളത്. അത് ഗീതാ പ്രസന്റ് അല്ലേ? ഏത്? അതിനകത്തില്ല പുസ്തകം. എന്നിട്ടെന്താ ഉണ്ടായിരുന്നു? ഞാനിത് എത്ര തവണ തിരിച്ചും മറിച്ചും വായിച്ചു നോക്കുന്നു. അത് ശരിയല്ല ശരിയല്ല എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടും ഉണ്ടാതിരിക്കുകയാണ്. ഞാൻ വിഷമിക്കിട്ടെന്ന് വിചാരിച്ചിട്ടാണ്. വായിച്ചിട്ട് ശരിയാകുന്നില്ല. എന്റെ പുസ്തകത്തിൽ അതിന്റെ ഇടയ്ക്ക് ഒരു വരയുണ്ട്. ഗീതാ പ്രസന്റ് ഇല്ലല്ലോ. ഗീതാ പ്രസന്റ് ചോക്കുമ്പോയിട്ട് അതാ ശരി. അപ്പൊ ഇതി എന്ന് പറയുന്നിടത്ത് ഫുൾ സ്റ്റോപ്പ് ഉണ്ടോ? ഇല്ലെങ്കിലും കുഴപ്പമില്ല. അവിടെ ഫുൾ സ്റ്റോപ്പ് വേണമെന്നില്ല. സാധാരണ ഇത് ചെയ്യുന്ന എന്ന് ഒരുമിച്ച് വരാറുണ്ട്. അതുപോലെ ഇവിടെയും എടുക്കാം. പക്ഷെ എന്റെ ഇടയ്ക്ക് എന്താണ് അർത്ഥവിഭാഗത്തേ അവിടെ ഫുൾ സ്റ്റോപ്പ് വന്നു കഴിഞ്ഞാൽ അർത്ഥം മനസ്സിലാക്കാൻ പ്രയാസം വരും. ഉണ്ട്. പിന്നെ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. അവിടെ വേണ്ട, അവിടെ വേണമെന്നാരും പറഞ്ഞു. ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞു. അസാരണ അങ്ങനെയും പറയാറുണ്ട്. കാരണം സ്വപ്താനിജ പറഞ്ഞേ ഭാഷയും ഭാഷയും താൻ പറയുന്ന കാര്യത്തെ തന്നെ വിശദീകരിക്കും. അതിനു വേണ്ടി അതിനെ പ്രത്യേകം പറയും. അങ്ങനെ പറയുന്നതായിട്ട് എടുക്കാം അർത്ഥവിഭാഗം പോത്തെ ഹേ എന്ന് പറഞ്ഞാൽ അതിനെ വിശദീകരിക്കുന്നു. എന്താണ് ഈ അർത്ഥവിഭാഗം? അത് പറയുന്നു ഏകം ഹി അമ്നാനം വിദ്യാവിധാനാർത്ഥം. ഒരു ശ്രുതി വിദ്യ വിധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അർത്ഥം. അതൊരർത്ഥം. പിന്നെ അപരം ഗുണവിധ അത് മറ്റൊരർത്ഥം. അർത്ഥവിഭാഗത്തെ എന്ന് പറയുന്നത് ഇതിവരെ. എന്നിട്ട് അതങ്ങനെ പറയാനുണ്ടോ? ഇതി ചേർന്ന എന്ന് പറയുന്നതിന് പകരം ന കിഞ്ചുന്ന ബോധ്യതയെ എന്ന് പറഞ്ഞു. ഒരുമിച്ച് വരുന്നുണ്ടും കാര്യം മനസ്സിലാക്കണമെന്നുള്ളതേ ഉള്ളൂ. അപഠിതം അഗ്നിരഹസ്യ തദൈവ ബൃഹദാരണ്യകേ പഠിതമേം സേഷ സർവസ് ഈശാന ഇത്യാദി പറയുന്നു. അങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ അഗ്നിരഹസ്യ ബ്രാഹ്മണത്തിൽ പറയാത്ത കാര്യങ്ങൾ അതുകൂടെ ബൃഹദാരണ്യത്തിൽ പറയണം. ഒരേ കാര്യം രണ്ടിടത്ത് വന്നിനാ പറയുന്നു. രണ്ടു ഒന്നാണെങ്കിൽ ഒരിടത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ഗുണങ്ങൾ മറ്റൊരു സ്ഥലത്തും പറഞ്ഞു. പക്ഷെ രണ്ടിടത്തും ഒന്ന് പറയേണ്ട ആവശ്യമില്ല, രണ്ടു ഒന്നല്ലേ. ഒരിടത്ത് കുറച്ച് ഗുണങ്ങൾ പറഞ്ഞു, എ ബി ഒരിടത്ത് പറഞ്ഞു, പിന്നെ ബി സി രണ്ടാമത് പറയേണ്ട കാര്യമില്ല, സി ഡി പറഞ്ഞാൽ മതി. ഇത് ഒരിടത്ത് പറഞ്ഞു, വീണ്ടും പറഞ്ഞിരിക്കുന്നു. അതെന്തിനങ്ങനെ പറഞ്ഞെന്നാണ്? അന്യവസതി അപഠിതം അഗ്നിരഹസ്യ അഗ്നിരഹസ്യത്തിൽ പറയാത്തത് തദൈവ ബൃഹദാരണ്യകെ പഠിതം. അതേ ബൃഹദാരണ്യത്തിൽ പറയേണ്ട കാര്യമുള്ളൂ. എങ്ങനെ? സ ഏഷ സർവസ് ഈശാന ഇതെല്ലാം അവിടെ പറഞ്ഞിട്ടില്ലാത്ത ഇവിടെ പറയാം. സർവസ് ഈശാന എന്ന് പറയുന്ന ബൃഹദാരണ്യത്തിലുണ്ട്, പക്ഷെ അത് അഗ്നിരഹസ്യത്തിൽ ഇല്ലാത്തതാണ്. അത് പറഞ്ഞാൽ മതി. അവിടെ ഉള്ളത് വീണ്ടും ഇവിടെ എന്തിനു പറഞ്ഞു? എന്നാണ്. രണ്ടും ഒന്നാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. പൂർവപക്ഷം രണ്ടും ഒന്നാണെന്ന് പറയുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുകയാണ്, അതെങ്ങനെ ശരിയാകും? എത്തു പഠിതമേവ മനോമയ ഇത്യാദി തന്നെ പഠിതവ്യം. എന്താണോ പഠിച്ചത് മുമ്പ് അത് പിന്നെ അടുത്ത് വരുന്നിടത്ത് പറയേണ്ട കാര്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. ഒരിടത്ത് പറഞ്ഞത് രണ്ടാമത് വീണ്ടും പറയേണ്ട കാര്യവും ഇല്ല, കാരണം രണ്ടു ഒന്നല്ലേ. അപ്പോൾ ഒരിടത്ത് ഒരു നാല് ഗുണങ്ങൾ പറഞ്ഞു, അടുത്തടുത്തും വേറെ ഒരു നാല് പറഞ്ഞു, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ഉപാസനയായിട്ടെടുക്കുക എന്നാണ്. ഏത്ത് പഠിതമേവ മനോമയ ഇത്യാദി, അത് അഗ്നിരഹസ്യത്തിൽ പഠിച്ചതാണ്, അതിവിടെ പറയേണ്ട ആവശ്യമില്ല. ബൃഹധാരണ ഇത്, പക്ഷെ അതങ്ങനെ പറഞ്ഞിരിക്കുന്നു. അതെന്ന് വെച്ചാൽ പറയാത്തത് പറയേണ്ട കാര്യമില്ല, പറഞ്ഞതും പറയേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ വേറെ വേറെ പറയണം, ഒരിടത്ത് വേറെ ഗുണങ്ങൾ പറയണം, അടുത്ത് വേറെ ഗുണങ്ങൾ പറയണം, ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു ഉപാസന നടത്തും. ഇത് എന്ത് വരുന്നു? സങ്കലം വരുന്നുണ്ട്. അവിടെ പറഞ്ഞത് ഇവിടെ പറഞ്ഞു, അങ്ങനെ വരുന്നുണ്ട്. എങ്ങനെയാ ഉപാസനയെ ശരിയാക്കാം എന്നാണ് ഭാഷ്യകാരൻ നോക്കുന്നത്. നിഷദോഷ സിദ്ധാന്തി ഭാഷ്യകാരം പറയുന്നത് ശരിയല്ല, നിങ്ങൾ ബുദ്ധിമാന്മാർ തന്നെയാണ്, പക്ഷെ അത് ശരിയല്ല. തദ്ബലേനൈവ പ്രദേശാന്തര പഠിത വിദ്യാ പ്രതിഭിജ്ഞാന പറയുന്നു. ഇതിങ്ങനെ കലർന്ന് കിടക്കുന്നതുകൊണ്ടാണ് മനസ്സിലാക്കുന്നത് അതും ഇതും ഒരു ഉപാസനയാണ്, അല്ലെങ്കിൽ രണ്ടായിപ്പോ. രണ്ടു ഉപാസനയെന്ന് പറയണമെങ്കിൽ അതും ഇതും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം കാണണ്ടേ? അവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ ഇവിടെയുണ്ട്. അപ്പം അത് വെച്ച് മനസ്സിലാക്കാം, ഇത് രണ്ട് ഒന്നാണ്. ഇവിടെ ഇല്ലാത്ത ചിലത് അവിടെയുണ്ട്, അവിടെ ഇല്ലാത്ത ചിലത് ഇവിടെയുണ്ട്. ഇതെല്ലാം വെച്ചിട്ടാണ് മനസ്സിലാക്കുന്ന ഒരു ഉപാസനയാണ്. അപ്പം അത് പാടില്ല എന്നല്ല, അത് വേണം, അതുണ്ടായതുകൊണ്ടാണ് ഒരു ഉപാസനയെന്ന് മനസ്സിലാക്കുന്നതാണ്. തദ്ബലേനൈവ പ്രദേശാന്തര പഠിത വിദ്യ പ്രതിഭിജ്ഞാന. ഇവിടെ ബൃഹദാരണ്യത്തിൽ വന്ന് നോക്കുമ്പോൾ പ്രദേശാന്തരത്തിൽ അന്യ ഒരു സ്ഥലത്ത് പറഞ്ഞ വിദ്യയുടെ പ്രതിഭിജ്ഞാനം, അത് തന്നെ ഇതെന്നുള്ള ബോധം ഉണ്ടാകുന്നു. ഇതെല്ലാം പൂർവമീമാംസയുടെ നിയമങ്ങൾ അനുസരിച്ച് എല്ലാം ഭാഷകാരം സംസാരിക്കുന്നതെല്ലാം നിയമങ്ങളനുസരിച്ച് തന്നെ. പൂർവമീമാംസയിൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ഉള്ള ഇത് ജൈമിനീയ മീമാംസയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് തന്നെ പറയുന്നു, ആ നിയമങ്ങളൊക്കെ എവിടെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിലെല്ലാം അതീ ഉപാസനാ പ്രകടനങ്ങൾ വരുമ്പോഴാണ് ഭാഷ്യകാരന്റെ മീമാംസാ ശാസ്ത്രത്തിലുള്ള അറിവ് മനസ്സിലാകുന്നു. അന്നുവരെ ഉണ്ടായിരുന്ന മീമാംസാ ശാസ്ത്രത്തിലെല്ലാം പൂർണ്ണമായ അറിവ്, ആ അറിവ് വെച്ചുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത്. വിശദമായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഭാമതി വ്യാഖ്യാനം നോക്കണം. ഭാമതിയിൽ അത് കൂടുതൽ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ വായിക്കാനും മനസ്സിലാക്കാനുമൊക്കെ പോയി കഴിഞ്ഞാൽ ബോറടിക്കും. അതുകൊണ്ട് നമ്മളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. സമാനഗുണാമനാനേന ഹി വിപ്രകൃഷ്ടദേശാം ശാണ്ഡില്യവിദ്യാം പ്രതിവിജ്ഞാപ്യ തസ്യാം ഈശാനത്വാധിപതിഷ്യത്തെ. ബൃഹദാരണ്യത്തിൽ നോക്കുമ്പോൾ ശാണ്ഡില്യവിദ്യയിലുള്ള അതേ ഗുണങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കുന്നു അത് ഇതും ഒന്ന് തന്നെ. എന്നിട്ട് ഇവിടെ വിശേഷം എന്ത് ചെയ്യുന്നു? ഈശാനത്വാദി ഗുണങ്ങളും ഇവിടെ പറയുന്നു. അപ്പൊ എല്ലാം കൂടെ ചേർന്ന് ഒരു ഉപാസനയും. നിങ്ങൾ എന്ത് ദോഷം പറഞ്ഞോ അതാണ് ഇവിടുത്തെ ബലം. രണ്ട് വിദ്യയും ഒന്നാണ് അറിയാൻ, ഉപാസ്യം ഒന്നായിരുന്ന മതി. അതും ഒരുന്ന് കൂടാതെ ഇത് അതൊരു ഹേതു. ഉപാസ്യം ഒന്നെന്ന് പറഞ്ഞ് പറഞ്ഞു. അത് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഉപാസ്യം ഒന്നാണെങ്കിലും ഇവിടെ രണ്ട് ഗുണങ്ങളിലെ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു. അത് ദോഷമായിട്ട് പൂർവക്ഷി പറയുന്നു, അതൊരു ഭൂഷണമായിട്ട് സിദ്ധാന്തം. അത് പറയുന്നു നിങ്ങൾ എന്താണോ ദോഷമായി പറഞ്ഞത് അതുകൊണ്ട് തന്നെ എന്നിങ്ങനെ. അത് മാത്രമേ ഉള്ളൂ എന്നുള്ള അർത്ഥത്തിലല്ല. നിങ്ങൾ എന്ത് ദോഷം പറഞ്ഞോ അതുകൊണ്ട് തന്നെ എന്നാണ് പറയുന്നത്. വേറെ ഇല്ലെന്നല്ല, തൊട്ടു മുമ്പ് പറഞ്ഞത്. ഒരാള് ഒരു ദോഷം പറയുമ്പം നീ അങ്ങനെ പറയുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നതെന്ന് സാറിന് പറയാറില്ലേ, ആ രീതിയിൽ. എന്ന് വെച്ചാൽ ഏത് ദൂഷണമാണോ അത് ഞങ്ങൾക്ക് ഭൂഷണമാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് വേറെ അതിന് സമാനതകളില്ലെന്നല്ല അതിന്റെ അർത്ഥം. അന്യഥാ ഹി കഥം തസ്യാം അയം ഗുണവിധി അഭിധീയത്തെ. അങ്ങനെ അല്ലെങ്കിൽ, അതായത് ഒരിടത്ത് പറഞ്ഞ വിദ്യ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ വീണ്ടും ഗുണത്തെ വിധിക്കുന്നത്. അങ്ങനെ ഒരു വിദ്യ അല്ലെങ്കിൽ തസ്യാം അയം ഗുണവിധിര വിധിയത്, എങ്ങനെ ഇവിടെ വീണ്ടും ഗുണത്തെ വിധിക്കാൻ പറ്റും? അപ്പോൾ ഇവിടെ വീണ്ടും ഗുണത്തെ വിധിക്കുന്നത് കൊണ്ട് തന്നെ മനസ്സിലാക്കാം ഇവിടെ മുമ്പ് പറഞ്ഞ വിദ്യ തന്നെയാണ് ഇവിടെയുള്ളത്. അപിച്ച പ്രാപ്താംശോപദേശേന അർത്ഥവതി വാക്യേ സഞ്ജാതേ പ്രാപ്താംശ പരാമർശസ്യ നിത്യ അനുവാദതയാ അഭിവദ്യമാനത്വ നത്തബലേന പ്രതിഭിജ്ഞ ഉപോഹിതം ശക്യത്തെ. ഉപേക്ഷിതെന്നാണ്. പ്രതിഭിജ്ഞ ഉപോഹിതം ഉപോദിതു എന്ന് ഉപോഹിതു എന്നാണ്. ധായല്ല അതല്ല ഉപോഹിതം. ഓഹാക് ത്യാഗേ തുമുൻ നന്ദം പ്രത്യേകം വരുന്ന ത്യജിക്കുന്നതിന് സാധ്യമല്ല, ഉപേക്ഷിക്കുന്നതിന് സാധ്യമല്ല. അങ്ങനെ എന്നുണ്ടോ എവിടെ? ആ അത് ശരിയാ. ഉപേക്ഷിതം ചെക്കുക എന്ന് പറഞ്ഞാൽ ശരിയാണ്. വളരെ അപൂർവമായിട്ട്, വളരെ അപൂർവമായിട്ടല്ലേ വരുന്നുള്ളൂ. ഒരു അക്ഷരങ്ങളുടെയൊക്കെ വ്യത്യാസമേ വരും. അല്ല ബ്രഹ്മസൂത്രത്തിൽ അങ്ങനെ പാഠഭേദമില്ല. അത് വരുന്നത് പല പല പല ഭാഗങ്ങളിൽ എഴുതി സൂക്ഷിച്ചിരുന്ന താളിയൂരകളിൽ നിന്നും മറ്റും എടുത്ത് പണ്ഡിതന്മാർ ചേർന്നിരുന്ന് അതിൻ്റെ പാഠങ്ങൾ നോക്കി കറക്റ്റ് ചെയ്ത് ചെറിയ വ്യത്യാസങ്ങൾ വരും. അർത്ഥം ഒന്നാണ്. അതല്ല പറഞ്ഞത്, ത്യജിക്കുന്നത് ശരിയല്ല. അപ്പോ അർത്ഥം ഒന്നാണ്. അതങ്ങനെ വരും, ചെറിയ വ്യത്യാസങ്ങൾ വരും. അപ്പൊ പാഠത്തെ തീരുമാനിക്കുമ്പോൾ ചിലത് പറയും ഉപേക്ഷിതം കുറച്ചുകൂടെ സ്പഷ്ടമാണ്, അപ്പൊ അതിരുന്നോട്ടെ എന്ന് വിചാരിക്കും. ഇനി ഒരു കൈയെഴുത്ത് പ്രതിയിൽ ഉപോഹിതം എന്നാണ്, അർത്ഥത്തിന് വ്യത്യാസമില്ല. അതുകൊണ്ട് ചിലത് പറയാതിരിക്കട്ടെ. വളരെ പാഠഭേദങ്ങളിവിടെ വളരെ കുറവാണ്. ധനപിച്ച അപ്രാപ്തം ഉപദേശ അർത്ഥവതി വാക്യ സംജാതി. അപ്പോ രണ്ടാമത്തെ വാക്യം എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ വാക്യത്തിൽ വിട്ടുപോയ കാര്യങ്ങളെല്ലാം അവിടെ ചേർത്തിരിക്കുന്നു. അങ്ങനെ അത് അർത്ഥവത്തായി. ശരി, അപ്പോ മുമ്പ് പറഞ്ഞതും പറഞ്ഞിരിക്കുന്നു, അതിനെ അനുവാദമായിട്ട് എടുക്കണം, ഏറ്റുപറച്ച് അങ്ങനെ എടുക്കണം. എന്നിട്ട് തീരുമാനിക്കണം ഇത് ഒന്നാണെന്ന്. അത് തള്ളിക്കളയാൻ പാടില്ല, അതാ പറയുന്നത്. ഇവർ പറഞ്ഞതിനെല്ലാം ചുരുക്കി പറയണം. അപ്രാപ്താംശ ഉപദേശേന അർത്ഥപതി വാക്കി. രണ്ടാമത്തെ വാക്യം എടുക്കുമ്പോൾ എന്താണ്, മുമ്പ് വിട്ടുപോയതെല്ലാം അവിടെ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടത് അർത്ഥവത്തായി. സഞ്ജാതേ പൂർണമായി പ്രാപ്താംശ പരാമർശം. പക്ഷെ അതിൽ തന്നെ മുമ്പ് വന്നത് വീണ്ടും വന്നിരിക്കുന്നു പ്രാപ്താംശ പരാമർശം. അതിനെ എങ്ങനെ സ്വീകരിക്കുന്നു? നിത്യ അനുവാദത്തെയ. ഇതൊക്കെ പൂർവമീമാംസയുടെ നിയമങ്ങളാണ്. അതിനെ അനുവാദമായിട്ട് സ്വീകരിക്കുന്നു. മുമ്പ് പറഞ്ഞ് വീണ്ടും പറയുന്നതാണ് അനുവാദം. അപ്യുപപദ്യം അങ്ങനെയും സ്വീകരിക്കാം. അങ്ങനെ പറഞ്ഞത് വീണ്ടും പറയുന്നത് പുനരുക്തി എന്ന് പറയുന്ന ദോഷമുണ്ടെന്ന് പറയാം. അല്ല, അനുവാദം എന്ന് പറഞ്ഞാൽ പുനരുക്തി ദോഷമില്ല. ബുദ്ധിമനത്വം നത്തദ്ബലേന പ്രത്യഭിജ്ഞ അപോഹിതം ഉപോഹിതം അല്ല ഉപേക്ഷിതം. അങ്ങനെ വന്നിരിക്കുന്നു, അതുകൊണ്ട് ഇത് ഒന്നല്ല എന്ന് പറയാൻ പറ്റില്ല. മുമ്പ് പറഞ്ഞത് വീണ്ടും വന്നിരിക്കുന്നു, പിന്നെ വിട്ടത് വീണ്ടും പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം കൊണ്ട് ഇത് ഒന്നല്ല, വേറെ വേറെയാണെന്ന് പറയാൻ പാടില്ല. അപ്രത്യഭിജ്ഞയെ നിഷേധിക്കാൻ സാധ്യമല്ല എന്നർത്ഥം. അതാണ് നേരത്തെ പറഞ്ഞത് തദ്ബലേനൈവ പ്രത്യഭിജ്ഞ. അതിന്റെ വിശദീകരണമാണ് ഇതുവരെ. നിങ്ങൾ എന്ത് ദോഷങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഇത് ഒന്നാണെന്ന് തെളിയുന്നു, രണ്ടാണെന്നല്ല. തസ്മാ അത്ര സമാനായാം അവിശാഖായാം വിദ്യേകത്വം ഗുണസംഹാര സ്ഥൈത്യുപന്നം. ഭാഷകാരൻ ഏതെല്ലാം യുക്തികൾ ഉപയോഗിച്ചിട്ടാണ് അതിനെ സമർത്ഥിക്കുന്നതെന്നുള്ളതാണ് വ്യാഖ്യാതാക്കൾ കൂടുതൽ വിശദീകരിക്കുന്നത്. മീമാംസ നിയമങ്ങൾ ഉപയോഗിച്ചിട്ട് വ്യാഖ്യാനങ്ങൾ കൂടുതൽ പറയും. നമ്മൾ കൂടുതലങ്ങനെ അതിലേക്ക് പോയാൽ മീമാംസാ ശാസ്ത്രമായിട്ട് നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ട് അതത്ര പിടികിട്ടയാൾ പോകാൻ. നമുക്ക് സാമാന്യ യുക്തിയിൽ ചിന്തിക്കുമ്പം തന്നെ ഇതൊക്കെ ബോധ്യപ്പെടാമെന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്ന അങ്ങനെയുള്ള ഒരു കേവല യുക്തിയല്ല, മീമാംസയുടെ പിൻബലമുള്ള യുക്തികളാണ്. തസ്മാത് അത്ര സമാനായാമ വിശാഖായാം ശാസ്ത്രയുക്തികളെന്ന് പറയും, മറ്റ് ലൗകിക ന്യായങ്ങളെന്നും പറയും. ശാസ്ത്രയുക്തികൾ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ആ ശാസ്ത്രത്തിന്റെ പ്രക്രിയ അറിഞ്ഞിരിക്കണം മീമാംസ. എന്നാൽ നമുക്ക് സാധാരണ തോന്നുമ്പോൾ അതൊരു ലൗകിക യുക്തി പോലെ തോന്നും, അങ്ങനെയല്ല. അതെല്ലാം ശാസ്ത്രയുക്തികളാണ്. തന്ത്രയുക്തി എന്ന് പറയുന്ന തന്ത്രശാസ്ത്രം തന്നെ. എന്നുവെച്ചാൽ ആ മീമാംസ ഇപ്പൊ പറഞ്ഞില്ലേ, അഗ്നിഹോത്രം ജ്യോതി ദദ്രാ ജ്യോതി, ഒരു ഉദാഹരണം എടുത്ത് പറഞ്ഞു. അപ്പോ വേറെ ത്യാഗം വിധിച്ചു, വേറെ ഗുണം വിധിച്ചു, ശാസ്ത്രയുക്തിയാണ്. അത് പറയാതെ തന്നെ അത് പറയുമ്പോൾ നമുക്കൊന്നും ഇതൊരു സാമാന്യ യുക്തി പറയുന്നതാണ്, അങ്ങനെയല്ല. അത് സിദ്ധാന്തം പറയുന്ന ഭാഗത്തും ഭാഷകാരൻ അത് തന്നെയാണ് കൂടുതലും പറയുന്നത്. പിന്നെ ഈ താർക്കികന്മാരെയും മറ്റും ഖണ്ഡിക്കുന്ന ഭാഗത്ത് വരുമ്പോഴാണ് കേവല യുക്തി ഉപയോഗിച്ചത്, അവർക്കത് മതി. പക്ഷെ ഇത്ര ശ്രുതിയെ ആധാരമാക്കിയുള്ള ഒരു വിചാരം വരുമ്പോൾ കേവല യുക്തി പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ സമ്മതിക്കത്തില്ല. നിങ്ങൾ ആര് പറഞ്ഞു, എവിടെ പറഞ്ഞു? യുക്തിഹീനമായ. അപ്പോൾ അത് മീമാംസയുടെ നിയമങ്ങളിൽ കൂടെ തന്നെ പോകണം. അങ്ങനെ പോയാലേ പൂർവപക്ഷി അത് അംഗീകരിക്കും. നമ്മൾ സാധാരണ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും വിവാദമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾക്ക് സാമാന്യ യുക്തി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നിഷേധിക്കുന്നത് സമർത്ഥിക്കുന്നതുമല്ല. പക്ഷെ ഇവിടെ വിഷയം തന്നെ സ്വയം ശാസ്ത്രീയമാണെന്ന് വെച്ചാൽ ആ ഒരു ശ്രുതിയെ സംബന്ധിച്ച് അങ്ങനെയുള്ള ചർച്ചകൾ മുമ്പ് തന്നെ ഒരുപാട് നടത്തുകയും അതിന് നിർണയങ്ങളൊക്കെ വന്നിട്ടുമുണ്ട്. അതിനെ പാടെ വിട്ടിട്ട് കേവല യുക്തി വെച്ചാൽ അതിലൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല, എടുത്ത മറ്റുള്ളവർ അംഗീകരിക്കത്തില്ല. നമുക്ക് തോന്നിയതുപോലെ സാമാന്യ യുക്തി പ്രയോഗിക്കാൻ പറ്റും. അപ്പൊ മുമ്പ് പറഞ്ഞ യുക്തികളെ പിന്തുടർന്ന് അതിനെ അംഗീകരിച്ചുകൊണ്ട് അങ്ങനെ പോകണം. അപ്പോൾ അവിടെ പിന്നെ എന്ത് ചെയ്യും, തന്റെ സിദ്ധാന്തത്തിന് അനുകൂലമായ യുക്തികളെ അതിൽ നിന്ന് കണ്ടെത്തും. അല്ല, യുക്തിയുടെ പിറകെ അല്ല പോകുന്നു. യുക്തിയുടെ പിറകെ പോയാൽ എവിടെയും ചെന്നെത്തും, എവിടെ ചെന്നെത്തും എന്ന് പറയാൻ പറ്റില്ല. കാരണം ഏത് കാര്യത്തെയും സമർത്ഥിക്കുന്നതിന് യുക്തി പറയാം. ഇതങ്ങനെയല്ല, സിദ്ധാന്തത്തിൽ നിന്നുകൊണ്ട് സിദ്ധാന്തത്തിനെ സമർത്ഥിക്കുന്നതിനുള്ള യുക്തികൾ ഈ അതിവിശാലമായി പരന്നു കിടക്കുന്ന മീമാംസാ ശാസ്ത്രത്തിൽ നിന്ന് തേടിപ്പിടിച്ചു കൊണ്ടുവരും. അത് പ്രയോഗിച്ചിട്ട് താൻ പറയേണ്ട കാര്യങ്ങൾ സമർത്ഥിക്കും. വേണമെങ്കിൽ ഒരാൾക്ക് ചോദ്യം ചെയ്യാം, അത് ശരിയല്ല എന്ന് പറയാം. തസ്മാത് അത്ര സമാനായാമ വിശാഖായാം സമാനശാഖയിൽ വിദ്യേകത്വം, വിദ്യ ഒന്നാണ്, ഗുണോപസംഹാരശ ഗുണോപസംഹാര രണ്ടും ഉപപന്നം യുക്തിസിദ്ധമാണോ യുക്തി എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കണം, അത് കേവലമായ യുക്തി അല്ല. വിശദമായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ വരുന്ന പല ഭാഗങ്ങളിലും ഇത് കൂടുതൽ ചർച്ച ചെയ്യുന്ന ഭാമതി കാരണമാണ്. അതിന് ഒന്നുകൂടിയുണ്ട്, ഭാമതികാരന്റെ കാലം വന്നപ്പോൾ മീമാംസാശാസ്ത്രം കുറച്ചുകൂടി വികസിച്ച്. അപ്പോൾ ഭാഷകാരൻ പറയാത്ത കാര്യങ്ങളും ഭാമതികാരൻ പറയുന്നുണ്ട് വിശദമായി. അതുമാത്രമല്ല, അന്നത്തെ കാലത്തിൽ ഈ ബ്രഹ്മസൂത്രം പോലെയുള്ള ഗ്രന്ഥങ്ങൾ വേദത്തെ സംബന്ധിക്കുന്ന ഒരു വിചാരമായതുകൊണ്ട് മീമാംസയിൽ ശരിയായ അറിവില്ലാത്ത ഒരാൾക്കത് കൈവയ്ക്കാൻ പറ്റത്തില്ല. ഇന്നത്തെ പോലെ ശൂദ്രന്മാരല്ല പഠിക്കുന്നത്, സ്ത്രീകളുമല്ല. ഇതെല്ലാം അന്ന് ചർച്ച ചെയ്യുന്നക്കാരാ, വൈദികന്മാരാണ്. അപ്പോൾ അവർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവർക്കെല്ലാം വിഷയങ്ങളെക്കുറിച്ച് അറിവുള്ളവരുടെ ഇടയിലാണ്. ഇതിന്റെ ചർച്ച തന്നെ വരുന്ന ഇവിടെ വിദ്വാൻമാരുടെ ഇടയിലാണ് അന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ വിദ്വാൻമാരുടെ ഇടയിൽ ഈ ചർച്ച വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല. ഇന്നത്തെ പോലെ ശൂദ്രന്മാരടുത്ത് സ്ത്രീകളുടെ അടുത്ത് എന്ത് പറഞ്ഞാലും രക്ഷപ്പെടാം, ആർക്കും എന്ത് വേണോ അടിച്ചേൽപ്പിക്കാം, വിവരമില്ലല്ലോ. പണ്ടങ്ങനെയല്ല, വിദ്വാൻമാരുടെ അടുത്ത് ചർച്ച ചെയ്തിരുന്നു. എന്തെങ്കിലും പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ ഇന്ന് കേൾക്കുന്നവർക്ക് അതിന്റെ പശ്ചാത്തലം ഇല്ലാന്നർത്ഥം. വ്യത്യാസം കാലം മാറിക്കൊണ്ടുവന്ന വ്യത്യാസങ്ങൾ. അന്നത്തെ കാലത്ത് ശൂദ്രന്മാർക്ക് സ്ത്രീകൾക്ക് ഇതെന്താണെന്ന് അറിയാൻ ഒരു അവസരമില്ല, അതുകൊണ്ട് അവർക്ക് അവരുടെ മുമ്പിൽ ഇതാരും പറയാറുമില്ല, അവർക്കൊരവസരവുമില്ല. അവരിതൊന്നും ഒരിക്കലും വിചാര വിമർശനത്തിന് വിധേയമാക്കാറുമില്ല. വ്യത്യാസമുണ്ട്. പ്രമാണത്തെ കുറിച്ചുള്ള ചർച്ച മുഴുവനും മീമാംസയിലാണോ മുഖ്യമായിട്ടും? ഇല്ല, അത് പറയാൻ പറ്റില്ല. തർക്കീയന്മാര് അവരിവിടുന്നവരാണ്. ഈ മാനമേയോദ എന്നുള്ള പുസ്തകം മീമാംസയിൽ പെടുത്താൻ കാരണം അത് ശരിക്കും മീമാംസയുടെ മാത്രം വിഷയമാണ്. പ്രമാണത്തെ കുറിച്ചല്ലേ അത്, മീമാംസ വരെ അതൊക്കെ പ്രമാണം സ്വീകരിക്കും. എന്നുള്ള വിഷയമാണ്, താർക്കികന്മാരുടെ വിഷയമാണ്. മീമാംസയില് പദാർത്ഥങ്ങൾ എങ്ങനെ സ്വീകരിക്കും, അവരുടെ വിഷയങ്ങൾ എങ്ങനെയാണ്. അത് അത് പഴയകാലത്ത് അങ്ങനെ ഒരു വിഭജനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. നോർത്ത് ഇന്ത്യയിലെ വൈദികന്മാർ കൂടുതലും തർക്കത്തിലും, ദക്ഷിണേന്ത്യയിലെ വൈദികന്മാർ കൂടുതലും മീമാംസയിലും ആയിരുന്നു കൂടുതൽ അവരുടെ അഭ്യാസങ്ങൾ കാണിച്ചിരുന്നതെന്ന് പറയുന്നു. അതുകൊണ്ടുകൂടിയാകാം മാനമേയത്തിലൊക്കെ അങ്ങനെ ഒരു കൂടുതൽ മീമാംസയെ സംബന്ധിച്ചുള്ള പ്രമാണ വിചാരം വന്നു. അത് പിന്നെ വേദാന്തത്തിലും വന്നു, അതിനെ പിന്തുടർന്നിട്ട് വേദാന്ത പരിഭാഷ പോലുള്ള ഗ്രന്ഥങ്ങളിൽ അതിനെ പിന്തുടർന്ന് പ്രമാണ വിചാരം വന്നു. ആ പുസ്തകം നോർത്ത് ഇന്ത്യയിലും വളരെ അക്സെപ്റ്റ് ചെയ്തു അല്ലേ? ഈ മാനമേയതയെ അംഗീകരിക്കപ്പെട്ടു ഭാരതം മുഴുവനല്ലേ? അതിന് അദ്ദേഹം അത് എഴുതിയ കാലഘട്ടത്തിൽ അതിന് പ്രചാരം കിട്ടിയോന്ന് അറിയത്തില്ല. പിൽക്കാലത്ത് അതിന് അംഗീകാരം വന്നു. അദ്ദേഹം വളരെ പ്രൗഢമായ ആധികാരിക ഗ്രന്ഥമാണ്, അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ആ കാലഘട്ടത്തിൽ അതിന് പ്രചാരം കിട്ടിയോന്ന് പറയാൻ പറ്റില്ല, കാരണം അധികം പഴക്കമില്ലല്ലോ. അത്രയൊക്കെ വരും, 400 വർഷം വരും. എഴുത്തച്ഛന്റെ കാലഘട്ടത്തില് അത്രയും വരും. എഴുത്തച്ഛനും പെട്ടതിനും സമകാലികരായിരുന്നു പറയുന്നു പറയുന്നു നാരായണി എഴുതിയിട്ട് 400 വർഷം വരും. അത് പറയുന്നുണ്ട് ഭട്ടോജി ദീക്ഷിതരുടെ കാലം, ഭട്ടോജി ദീക്ഷിതർ നാരായണ പട്ടതിരെ കാണാൻ ശ്രമിച്ചു എന്നൊക്കെ അവരൊരേ കാലം എന്ന് പറയുന്നു. അത് ശരിയായിരിക്കും. പൂന്താനത്തിന്റെ കാലം ഒക്കെ ഒരുമിച്ച് ഒരേ കാലമാണ്. അപ്പൊ ഇവിടെ ഇതുവരെ ബുദ്ധിക്വസർത്ത് നടത്തിയതിനു വേണ്ടി ഒരേ ശാഖയിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് ഉപാസനകളും ഒന്നാണ്. ഇപ്പൊ ഗുണോപസംഹാരം, അതുകൊണ്ട് രണ്ടിടത്തും പറഞ്ഞിരിക്കുന്ന ഗുണങ്ങളെ ചേർത്ത് വേണം ഉപാസന. എന്നിട്ട് പ്രധാനമായിട്ട് വരുന്ന പ്രധാനമായി വരുന്ന തന്നെ എളുപ്പമുള്ളത് ആദ്യം തീർക്കാം. പ്രയാസമുള്ളത് വന്നു കഴിഞ്ഞാൽ അടുത്ത 26-ാമത്തത് സൂത്രവും അറിയേണ്ട ചില വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. പക്ഷെ അതല്പം ക്ലിഷ്ടമാണ് അവിടുത്തെ ചർച്ച. 27-ാകുമ്പോൾ കുറച്ച് എളുപ്പമുണ്ട്. എളുപ്പമുള്ള ആദ്യം, അത് രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. സമ്പരായേ തർത്തവ്യാഭാവാ തഥാ ദേവയാനേന പഥാ പര്യങ്കസ്ഥം ബ്രഹ്മ അഭിപ്രസ്ഥിതസ്യ വ്യധ്വനി സുഹൃതദുഷ്കൃതയോ വിജയോഗം കൌശീതകിനഃ പരീംഗവിദ്യായാം ആമനന്തി സ ഏതം ദേവയാനം ബന്ധാനം അസാധ്യ അഗ്നിലോകം ആഗച്ഛതി ഇത്യുപക്രമ്യ സ ആഗച്ഛതി വിരജാം നദീം താം മനസാ ഏവ അത്യേതി തസ്സുകൃത ദുഷ്കൃതേ വിധൂനുതേ ഇതി. ഇത് തന്നെ ചാന്ദോഗ്യത്തിലും വരുന്നുണ്ട്. ഇവിടെ പറയുന്നത് ഉത്തരായണ മാർഗത്തിലൂടെ ഉപാസകൻ സഞ്ചരിക്കുന്നു. സഞ്ചരിച്ച് അവിടെ പര്യങ്കത്തിൽ ഇരിക്കുന്ന ബ്രഹ്മത്തെ, കരിബ്രഹ്മത്തെ, ഹിരണ്യഗർഭനെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്നു. പര്യങ്കം എന്ന് പറഞ്ഞാൽ കട്ടൽ എന്ന് വെച്ചാൽ നമ്മളൊന്നും കിടക്കുമ്പോൾ കട്ടൽ. കട്ടൽ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിൽ ഓ ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കും. അങ്ങനത്തെ കട്ടലല്ല ഇത്. ഹിരണ്യഗർഭൻ ഇരിക്കുന്ന സിംഹാസനം അങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഉത്തരായണ മാർഗത്തിലൂടെ ആ കാര്യത്തെ പറയുന്ന ശ്രുതിയിൽ പറയുന്നു, അങ്ങനെ പോകുന്നവൻ എന്റെ സുഹൃത ദുഷ്കൃതങ്ങളെല്ലാം ഇല്ലാതാകുന്നു എന്ന് പറയുന്നു. പുണ്യഭാവങ്ങളെല്ലാം നശിക്കുന്നു. ഇതിനെക്കുറിച്ചാണ് മുമ്പിലത്തെ അധികരണത്തിലും ചർച്ച ചെയ്ത് അത് കുറച്ചുകൂടി സങ്കീർണമായിട്ടാണ് ഇവിടെ കുറച്ചുകൂടി ലളിതമായിട്ട്. ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇങ്ങനെ പോകുന്നവന്റെ ഉപാസകന്റെ ബ്രഹ്മലോകത്തിലേക്ക് പോകുന്ന ഉപാസകന്റെ പുണ്യഭാവങ്ങൾ ഈ പോകുന്ന വഴിക്ക് പോവുകയാണോ അതോ മരിക്കുന്ന സമയത്ത് ദേഹം വിടുന്നതിന് മുമ്പ് പോവുകയാണോ, ഇതാണ് ഇവിടുത്തെ ചർച്ച. അങ്ങനെ ശ്രുതി പറഞ്ഞിരിക്കുന്നതനുസരിച്ച് വഴിയിൽ പോകണം. നമ്മൾ എന്തെങ്കിലും യാത്ര പോകുമ്പോൾ ചില സാധനങ്ങളൊക്കെ വഴി കളഞ്ഞു പോകുന്ന പോലെ പുണ്യഭാവങ്ങൾ വഴിയിൽ എവിടെയെങ്കിലും പോകണം. അങ്ങനെ പോകുന്നു, പക്ഷെ അങ്ങനെയല്ല ഇവിടുന്ന് പോകുന്ന ഇതിന് മുമ്പ് തന്നെ പോകുന്നു എന്നാണ്. കാരണം അവൻ പോകുന്നത് തന്നെ എങ്ങനെ അടുത്ത് പറയുന്നു, ദേവയാനേന പഥ ദേവയാന മാർഗത്തിലൂടെ പര്യങ്കസ്ഥം ബ്രഹ്മാഭിപ്രസ്ഥിതസ്യ പര്യങ്ക ബ്രഹ്മം കാര്യബ്രഹ്മത്തിന് നേരെ അങ്ങോട്ട് അഭിമുഖമായി അഭിപ്രസ്ഥിതൻ യാത്ര പുറപ്പെട്ടവന് വ്യധ്വനി മാർഗമധ്യത്തിൽ സുഹൃത ദുഷ്കൃത വിയോർവിയോഗം. ശ്രുതി വായിക്കുമ്പോൾ അങ്ങനെ തോന്നും, കേൾക്കുമ്പോൾ ആ മാർഗമധ്യത്തിലാണ് പുണ്യപാപങ്ങൾ ഇല്ലാതാകുന്നത് എന്ന് കൗശീതഗ്ന പര്യങ്കവിദ്യായം ആമലിൽ നിന്ന് കൗശീതകി ശാഖ അധ്യയനം ചെയ്യുന്നവർ ചാന്ദോഗ്യത്തിന് വരുന്നുണ്ടത് അവിടെ ആമനന്തി അങ്ങനെ പഠിച്ചിരിക്കുന്നവർ അങ്ങനെ അധ്യയനം ചെയ്യുന്നു. ശ്രുതിയിൽ അങ്ങനെയാണ് വഴി പോകുന്നതായിട്ടാണ് ആ ശ്രവിക്കുമ്പോൾ തോന്നുന്നത്. ഇങ്ങനെ ഏതും ദേവയാനം പന്ഥാനം അസദ്യ ഈ ഉപാസകൻ ദേവയാന മാർഗത്തിൽ പ്രവേശിച്ചിട്ട് പോകുന്ന വഴിയാണത്. അഗ്നിലോകമാകച്ചതി അഗ്നിലോകത്തെ പ്രാപിക്കുന്നു. ഈ തിവക്രമി എന്നിങ്ങനെ പറഞ്ഞ് പോകുന്ന വഴികളെക്കുറിച്ചൊക്കെ പറയും. ഈ വഴികളെക്കുറിച്ചൊക്കെ വളരെ വിശദമായ വിശദീകരണം ഭാഷകാരൻ തരും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചോദ്യമൊന്നും വേണ്ട, എല്ലാ സംശയങ്ങളും തീർക്കും, കേട്ടുകൊണ്ടിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. ആകച്ചതി വിരജാം നദീം, ഈ പോകുന്ന വഴിക്കൊരു നദിയുണ്ട്. വിരജ എന്നാണ് നദിയുടെ പേര്. രജസ്സിനെ ഇല്ലാതാക്കുന്ന നദിയാണ്. കാരണം ആ നദിയിലൊന്ന് മുങ്ങിക്കഴിഞ്ഞാൽ എന്തുവരുന്നു, പാപങ്ങളെല്ലാം പോകുന്നു, അതും പറയുന്നുണ്ട്. അതിലൊന്നും അതിന്റെ ആവശ്യം എന്ന് തോന്നുന്നു. ഇതാണ് പിന്നീട് നമ്മുടെ ഈ ഗംഗാ പൗരാണിക കാലത്ത് വന്നപ്പോൾ ഗംഗ എന്നുള്ള സങ്കല്പമായിട്ടൊക്കെ വന്നത്. അതാണ് പറയുന്നത്, ഗംഗ എന്ന് പറയുന്നത് ദേവലോകത്തിൽ നദിയാണ്, അത് ഭൂമിയിലേക്ക് വന്നു. കാലം കൊണ്ട് വരുന്ന ആ സങ്കല്പങ്ങളിൽ മനുഷ്യന്റെ ഭാവനകളിൽ വരുന്ന മാറ്റമാണ് ഇത്. ആ ആദിമ മനുഷ്യൻ ആദിവാസിയുടെ ഭാവനയാണ്, അങ്ങനെ ഒരു ലോകം, അവിടെ ഒരു നദിയുണ്ട്, അതിലിറങ്ങി അപ്പുറം പോയി കഴിഞ്ഞാൽ എല്ലാം പോകും, പാപങ്ങളൊന്നുമില്ല, അതിനൊരു നദി വേണം. ഈ ഇങ്ങനെ ഈ നദി കുളിപ്പിക്കുന്ന എല്ലാ മതങ്ങളിലും ഉണ്ട് ഇങ്ങനെ ഒരു പരിപാടി. വിരജാ നദിയും തം മനസാ ഏവ അത്യേരി. പിന്നെ ഇവിടെ വേറൊന്നുകൂടെ പറയുന്നുണ്ട്, എന്താണ്, എല്ലാം മനസ്സുകൊണ്ടാണ് തരണം ചെയ്തു പോകുന്നു എല്ലാം. ഈ മാർഗത്തിലൂടെയുള്ള യാത്ര, കാരണം അതങ്ങനെ പറയാൻ കാരണം, ഏത് ലോകത്തിന് പോകണമെങ്കിലും ശരീരം വേണം, പക്ഷെ ഇവിടെ ഉപാസകന് ജീവിച്ചിരിക്കെ പോകാൻ പറ്റത്തില്ല, ശരീരം നശിച്ചിട്ടാണ് ഈ യാത്ര. സ്ഥൂല ശരീരത്തോടുകൂടി പോകാൻ പറ്റത്തില്ല. പിന്നെ എങ്ങനെ പോകുന്നു? സങ്കല്പബലം കൊണ്ട്, ഉപാസന കൊണ്ട് ആർജിക്കുന്ന ആ സങ്കല്പത്തിന്റെ ബലം കൊണ്ട്. കാരണം ഈ ദീർഘകാലം ഉപാസിച്ചിട്ടാ പോകുന്നു. അപ്പൊ ഈ ഒരു ഭാഗം നമുക്ക് യുക്തി കൊണ്ടൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല, യുക്തി വിചാരം ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ ശ്രുതി പറഞ്ഞിരിക്കുന്നു, ഉപാസിച്ചാൽ ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് ഓരോ വ്യക്തികളുടെ അനുഭവത്തെ പ്രമാണമാക്കിയേ പറയാൻ പറ്റും. ഇപ്പോൾ എനിക്ക് അനുഭവമില്ല, അതുകൊണ്ട് ഇതില്ല എന്ന് ഞാൻ പറയാൻ എനിക്ക് അവകാശമില്ല. അപ്പോൾ ഒരാൾ പറയണം, ഉപാസന ബലം കൊണ്ട് അങ്ങനെ പോയി ഞാൻ തിരിച്ചു വന്നു. ചിലരൊക്കെ, ചില അമ്മൂമ്മമാരൊക്കെ പറയാറുണ്ട്, മരിച്ചു വന്നു, ചിത്രഗുപ്തം കൊണ്ടുപോയി, അവിടെ കൊണ്ടുപോയി കണക്ക് ബുക്ക് എടുത്ത് നോക്കിയപ്പോൾ സമയമല്ല, തിരിച്ചു കൂടെ കൊണ്ട് വിട്ടത്. ഇതൊക്കെ പലരും പറയുന്ന പഴയ കാലത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അത് എന്ത്, അവരാൾക്കാരെ പറ്റിക്കാൻ പറയുന്നതല്ല, അവരുടെ അനുഭവം അങ്ങനെ പറയുന്നു. നമുക്ക് നിഷേധിക്കാൻ പറ്റും, എങ്ങനെ അത് അനുഭവമായി എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അവരുടെ അനുഭവമാണ് പറയുന്നത്, എങ്ങനെയോ സംഭവിച്ചു. ഒരു പക്ഷെ ചിത്രഗുപ്തൻ എന്ന് പറയുന്ന ആ കഥാപാത്രം മനസ്സിലിരുന്നു കൊണ്ട് അവർക്ക് അങ്ങനെ തോന്നിയതാകാം. മണിച്ചിത്ര താഴ് പോലെ നിങ്ങൾ കണ്ടിരിക്കില്ല, കണ്ടിട്ടുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അതുപോലെ ഇങ്ങനെ തോന്നാം, അങ്ങനെ അവിടെ എത്തിയെന്നും തിരിച്ചു വന്നു നോക്ക്. അല്ല ഇനി വാസ്തവമാകാം, നമുക്കറിയില്ലല്ലോ. ഇവിടെ പറയുന്നു മനസ്സാ, മനസ്സുകൊണ്ട് അങ്ങനെ എത്തുന്നു എന്ന് വെച്ചാൽ ഉപാസകൻ അങ്ങനെയുള്ള മാനസികമായ സ്ഥൈര്യം ഉള്ളതുകൊണ്ട് ആ ഉപാസകൻ സങ്കല്പിക്കുന്ന രീതിയിൽ ഈ പറയുന്ന ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരുന്നു എന്നാണ്. അപ്പൊ ശരിക്കും ആ ബ്രഹ്മലോകത്തിന്റെ ഏറ്റവും ടോപ്പ് അവിടെ എത്തിയാൽ തിരിച്ചു വരത്തില്ല. എന്നാൽ അതിൽ തന്നെ എന്താണ് ആ ബ്രഹ്മ, അതുവരെ തിരിച്ചു വരാനുള്ള സ്ഥലങ്ങളും ഉണ്ട്. അത് തിരിച്ചു വന്ന ആരെങ്കിലും പറഞ്ഞായിരിക്കും, നമുക്കതൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും സങ്കല്പശക്തി എന്ന് പറയുന്നതിന് ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. ഓരോ യോഗികളും ആധ്യാത്മിക വ്യക്തികളൊക്കെ അങ്ങനെ സങ്കല്പശക്തിയിൽ പല കാര്യങ്ങളും ചെയ്യുന്നതായിട്ട് പുരാതന കാലം പോലെ പ്രസിദ്ധമാണ്. അപ്പം നമുക്കത് നിഷേധിക്കാൻ പറ്റും. പിന്നെ ഇല്ലാത്തവരും പറയും, ആൾക്കാരെ പറ്റിക്കാനും പറയും, അത് സ്വീകരിക്കാൻ പറ്റില്ല. അങ്ങനെ ഇതൊക്കെ സമയം പോരാ, ഞാൻ പറയാൻ വരുന്ന കാര്യം എന്നാലും പറഞ്ഞേക്കാം. ഇതൊക്കെ പരിഷ്കരിച്ച് പരിഷ്കരിച്ചിട്ടാണ് പിന്നീട് പറയാൻ തുടങ്ങിയത്. എന്താണ് ദേവതയുടെ പിതാവാണ് പുരോഹിതൻ എന്ന് പറയാൻ തുടങ്ങി. ഇതിന്റെയൊക്കെ പരിഷ്കാരമാണ്. അങ്ങനെയൊക്കെ പിൽക്കാലത്ത് പിന്നെ ഈ വൈദിക മാർഗത്തിലൊന്നും പറയുന്നില്ല. ഭക്തിമാർഗത്തിൽ തീരെ പറയത്തില്ല. താന്ത്രിക മാർഗത്തിൽ പറയുന്നതാണ് ദേവതയുടെ പിതാവാണ് പുരോഹിതൻ. എന്തിനാ ഇത് പറയുന്നത്? എന്തിനാ പറയുന്നു? ശുദ്ധ തട്ടിപ്പ എന്ന് വെച്ചാൽ ദേവതയ്ക്ക് കിട്ടുന്ന ഈ കൂടുതൽ സ്ഥാനം പുരോഹിതന് കിട്ടണം. ദേവതയെ വിശ്വസിച്ചില്ലെങ്കിലും പുരോഹിതനെ വിശ്വസിക്കണം. അതിനു വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു നമ്പർ വൺ തട്ടിപ്പാണത്. അല്ല, അതിനകത്ത് യാതൊരു കാര്യമില്ല. ഭക്തന്മാരാരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ദേവതയുടെ തന്തയാണെന്ന് പൂന്താനം പറഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? മറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? ശാന്തി ചെയ്ത് പുലർത്തുവാനായിട്ട് സന്ധ്യയോളം നടക്കുന്നതു ചിലർ എന്ന് പറഞ്ഞാൽ പണിയെ വലിയ സ്റ്റാറ്റസ് ഒന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുണ്ട്, ഞാൻ ദേവതയുടെ തന്റെ ഉപാസ്യ ദേവനായ മഹാവിഷ്ണുവിന്റെ ഫാദറാണെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് പൗരോഹിത്യ തന്ത്രമാണ്, കപടതന്ത്രം എന്ന് വെച്ചാൽ പുരോഹിതന് ദേവതയെക്കാളും സമൂഹത്തിൽ വലിയ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി. അതിനൊരു ഇതുകൂടെ പറയും എന്താണ്, അതങ്ങനെ വരാൻ കാരണം പ്രാണ അങ്ങോട്ട് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നു. പ്രാണം പ്രതിഷ്ഠയെങ്കിൽ എന്താ അപ്പൊ ഇയാൾ ചത്തുപോകാത്തത്? പ്രാണം പോയില്ലേ? അല്ല, വെറുതെ ഇങ്ങനെ ഊതി ആ പ്രാണൻ അങ്ങോട്ട് പോകും. എന്താ ഈ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നതിന്റെ അർത്ഥം? തന്റെ പ്രാണനെ ആരെങ്കിലും കല്ലിക്കൊണ്ട് പ്രതിഷ്ഠിക്കൂ? അങ്ങനെ ആരെങ്കിലും ചെയ്യൂ? അങ്ങനെ സങ്കല്പമുണ്ട്, സങ്കല്പിക്കുക. ഇതൊക്കെ സങ്കല്പമാണ്. സങ്കല്പത്തെ സങ്കല്പമായിട്ട് മാത്രം കണക്കാക്കാം. എന്റെ പ്രാണൻ അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പോയി. അതാ ഈ പറഞ്ഞു വരുന്ന, ഇവിടെ പറഞ്ഞില്ലേ മനസ്സാ? ഇങ്ങനെ ഒരു ഉപാസകന്റെ സങ്കല്പത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ആ സങ്കല്പത്തെ കോപ്പി അടിച്ചിട്ടാണ് മനുഷ്യനെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള തട്ടിപ്പുകളെല്ലാം എഴുതി വെച്ചത്. ശരി, അത് പറയാം. അത് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുകയാണെന്ന്. ഈ ശാസ്ത്രം ആരാ എഴുതിയത്? ഈ ശാസ്ത്രം എഴുതിയ ആള് തന്നെ ഇത് പറയുന്നത്. അല്ല, ശാസ്ത്രം വേറെ ആരെങ്കിലും എഴുതി വെച്ച് പിതാവായത് വേറൊരാളല്ല. ഇത് രണ്ടും ഒരാൾ തന്നെയാ. ശാസ്ത്രം എഴുതിയുള്ള തന്നെയാണ് ഇത് പറയുന്നത്. അപ്പോ എന്താ എന്റെ ഉദ്ദേശം? താല്പര്യം എന്താണ്? എന്റെ ഉദ്ദേശവും താല്പര്യമൊക്കെ ഇത് തന്നെയാണ്, ആൾക്കാരെ തട്ടിക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ ഭക്തി മാർഗത്തിൽ ഇത് വല്ലതും ഉണ്ടോ? ശരിയായ ഭക്തിയാണെങ്കിൽ അങ്ങനെ ഈശ്വര ഭക്തിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഭാവന ചെയ്യാം. ഭാവന എന്ന് പറയുന്നത് അതിന് ദൃഢത വന്നാൽ സങ്കല്പത്തിന് ശക്തി ഉണ്ടാകും. ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് എങ്ങനെയാ ദേവതയുടെ അച്ഛനാകും? അപ്പം മനുഷ്യനെ എത്ര സൗകര്യപ്രദമായി ബുദ്ധികളാക്കാൻ കഴിയുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. അധികം ഇതിനകത്ത് കാര്യമൊന്നുമില്ല. ഉണ്ടെങ്കിൽ ശരിയായ ദേവതോപാസന ചെയ്ത് മറ്റുള്ള ആൾക്കാരുടെ അതെല്ലാം പറയണം. രാമകൃഷ്ണദേവ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എനിക്കറിയത്തില്ല, പറഞ്ഞിട്ടുണ്ടോ കേട്ടോ? നിങ്ങളൊക്കെ അതിന്റെ എക്സ്പെർട്ടുകളാണ്, ഉണ്ടെങ്കിൽ പറയുക. ഞാൻ ഫാദറാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് അത്ര പരിചയമില്ല. ശരിയായ ഒരു ഭക്തനാണെങ്കിൽ അത് പറയത്തില്ല ഒരിക്കലും. ആ രീതി പറയത്തില്ല. അല്ലാതെ എന്താണ് ഭക്തിയുടെ ഭാവത്തിൽ വേണമെങ്കിൽ പറയാം. പല ഭാവങ്ങളെ കുറിച്ച് പറയുമല്ലോ, മാതൃഭാവം, സഖ്യഭാവം, അത് വിഷയം വേറെയാണ്. ഇതുപോലെ തന്നെ അതിന് പൗരോഹിത്യമായിട്ട് ബന്ധമില്ല. ആൾക്കാരെ അടിച്ചേൽപ്പിക്കുന്ന പൗരോഹിത്യം അതുമായിട്ട് അതിനൊരു ബന്ധമില്ല. ഭക്തന്മാരാരും അങ്ങനെ പറഞ്ഞിട്ടുമില്ല. ഭക്തന്മാർ പറയണമെങ്കിൽ അതിന്റെ താല്പര്യം വേറെയായിരിക്കും. അതാരെയും ചൂഷണം ചെയ്യാനും ആൾക്കാരെ വിഡ്ഢിയാക്കാനും. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നതിനുള്ള ധൈര്യം എവിടെ നിന്നാ വരുന്നു? ഈ പറയുന്ന സങ്കല്പശക്തി. ഒരു ഉപാസകന് തന്റെ സങ്കല്പശക്തിയിലൂടെ ശരീരമില്ലാതിരുന്നാലും ബ്രഹ്മലോകത്തിനും മറ്റും എത്തിച്ചേരാമെന്ന് ശ്രുതി പറഞ്ഞിരിക്കുന്നോണ്ടാണ്, അല്ലെങ്കിൽ ശ്രുതി അങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നതാണ്. പിൽക്കാലത്ത് വന്ന് അത് ഇത് ചൂഷണ മതമായി മാറിയപ്പോൾ, തട്ടിപ്പ് സമ്പ്രദമായി മാറിയപ്പോൾ ഇങ്ങനെ ദേവതയുടെ പിതാവായതും പറ്റും. അങ്ങനെ ആർക്കും പ്രത്യേകിച്ചൊരു അവകാശം അംഗീകരിച്ചു കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല എന്നാണ് എന്റെ അഭിപ്രായം. ബ്രഹ്മസൂത്രത്തിൽ ഇതുണ്ടോ എന്ന് ചോദിച്ചില്ല. പക്ഷെ സങ്കല്പശക്തിയെ കുറിച്ച് വന്നപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്നു. ഇപ്പൊ ഇതൊക്കെ വലിയ ചർച്ചയിൽ നടക്കുന്നുണ്ട്. പരസ്യമായി പറഞ്ഞാൽ തല്ലുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് ഞാൻ രഹസ്യമായി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പരസ്യമായി ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ഇതെങ്ങനെ വന്നു എന്നുള്ളതിന്റെയൊക്കെ തുടക്കം ഇവിടെ നിന്നാണ്.